സമന്വാരംഭവചനം അസ്വാതന്ത്ര്യവിദ്യാഹലിംഗവേദപ്രത്യച്ച നേരത്തെ പൂർവക്ഷം ഉപാസൻ മരണസമയത്ത് ശരീരമിട്ട് പോകുമ്പോൾ വിദ്യയും കർമ്മവും അയാളോടൊപ്പം പോകുന്നു. എന്നുവെച്ചാൽ വിദ്യാ സംസ്കാരവും കർമ്മ സംസ്കാരം ഇത് രണ്ടും ഒരുമിച്ചാ പോകുന്നു. അപ്പോൾ വിദ്യ സ്വതന്ത്രമല്ല, വിദ്യ കർമ്മത്തോടൊപ്പം എപ്പോഴും ഉണ്ട് എന്ന് വരും. ഇതിന് സൂത്ര അനുസരിച്ചുള്ള മറുപടിയാണ് ആദ്യം ഭാഷ്യകാരം പറയുന്നത്, പിന്നെ തൻ്റെ അഭിപ്രായം പറയും. സൂത്രം അനുസരിച്ചാണെങ്കിൽ വിഭാഗോ അത്ര ദ്രഷ്ടവ്യോ വിദ്യ അന്യം പുരുഷം അന്വർഭതേ കർമ്മ അന്യം. സൂത്രകാരം പറയുന്ന അനുസരിച്ചാണെങ്കിൽ ഇവിടെ വിദ്യ ഒരു പുരുഷനെ, കർമ്മം മറ്റൊരു പുരുഷനെ, അങ്ങനെ എടുക്കുന്നു വിഭാഗം. ഉപാസന, ഉപാസനാ സംസ്കാരം അങ്ങനെ പോകുന്നവനെ അവൻ്റെ പിറകെ പോകുന്നു. കർമ്മ സംസ്കാരം കർമ്മിയുടെ പിറകെ പോകുന്നു. എന്നുവെച്ചാൽ അതിനനുസരിച്ച് ഫലം, ഉപാസന ചെയ്യുന്നവന് അതനുസരിച്ച് ഫലം, കർമ്മം ചെയ്യുന്നവന് അതനുസരിച്ച് ഫലം എന്നും വിഭജിച്ച് മനസ്സിലാക്കണമെന്നാണ്. വിഭാഗോത്ര ദുഷ്ടവ്യൂ വിദ്യ അന്യം പുരുഷം അന്വാരഭതേ കർമാന്യമിതി. ശതവത് അതിനൊരു ഉദാഹരണം പറയുന്നു. യഥാശതം ആഭ്യാന്തിയതാമിത്യുക്തെ വിഭജ്യതീയതേ പഞ്ചാശത് ഏകസ്മൈ പഞ്ചാശസ് അപരസ്മൈ തത്. രണ്ടുപേരെ മുമ്പ് കൊടുത്ത് നിർത്തിയിട്ട് പറയണം ഇവർക്ക് 100 കൊടുത്തേക്കുക, മുമ്പിൽ രണ്ടുപേരുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശതം എന്നാ പറഞ്ഞിരിക്കുന്നത്? ആഭ്യാം എന്ന് പറയുന്നുണ്ട് രണ്ടുണ്ട്. അപ്പോൾ അവിടെ എന്തുവരും? ഒരാൾക്ക് 50, മറ്റൊരാൾക്ക് 50. അതുപോലെ തന്നെ ഇവിടെ ആഭ്യാം ശതം എന്ന് ചേർത്ത് പറഞ്ഞതുകൊണ്ട് രണ്ടുപേർക്കും കൊടുക്കുകയും വേണം. അപ്പോൾ വിഭജിച്ച് കൊടുക്കാൻ പറ്റും. രണ്ടുപേർക്കും കൂടെ ഒരാൾക്ക് 100, മറ്റൊരാൾക്ക് 100, അത് സാധിക്കില്ല, 100 ഉള്ളൂ. അപ്പം ചേർത്ത് പറഞ്ഞു, അതുകൊണ്ട് തന്നെ പിരിച്ചാണ് കൊടുക്കേണ്ടത്. ഇവർക്ക് രണ്ടുപേർക്കും 100 കൊടുക്കുക എന്ന് പറഞ്ഞാൽ 100 ഉള്ളൂ, എങ്കിൽ പിരിച്ചേ കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ കർമ്മവും ഉപാസനയും. ഒരാളിൽ വരിക എന്ന് വെച്ചാൽ രണ്ടുപേർക്കാണ്. ആരഭേദി കർമ്മസംസ്കാരം കർമ്മിക്ക്, ഉപാസനാ സംസ്കാരം ഉപാസി ഉപാസകന് എന്ന് മനസ്സിലാക്കിയാൽ മതി. ദശതമാഭ്യാം ദീയതാമിത്യുക്തെ വിഭജ്യ ദീയതേ പിരിച്ചു കൊടുക്കുന്നു. പഞ്ചാശത് ഏകസ്മൈ പഞ്ചാശത് അപരസ്മൈ 50 ഒരാൾക്ക്, 50 മറ്റൊരാൾക്കും. എന്നുവെച്ചാൽ ഇതം സമന്വാരംഭവചനം മുമുക്ഷു വിഷയം, അത് മറ്റൊന്നുകൂടെ ഉണ്ട്. ഈ പറയുന്ന മുമുക്ഷുവിനെ സംബന്ധിച്ചല്ല, ഓരോ കാമനകൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഓരോ കർമ്മം അല്ലെങ്കിൽ ഉപാസന ചെയ്യുന്നവന് അവന് സംസാരത്തിൽ നിന്ന് മോചിക്കാൻ ആഗ്രഹിക്കുന്നില്ല, എന്തെങ്കിലും നേടാൻ ആഗ്രഹിക്കുന്നവനോ അവന് പോയി നേടേണ്ട ലോകങ്ങളുണ്ട്. ഇപ്പം സംസാരി എന്ന് പറയുമ്പോൾ ഇവിടെ ഉപാസകൻ പരലോകങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നവൻ ആയാലും ശരി, സംസാരിയാണ്, അവനൊരു ലക്ഷ്യമുണ്ട്, ഇന്നത് പ്രാപിക്കണം. അപ്പോൾ അവന് മോക്ഷമൊന്നും സ്വീകരിക്കാൻ പറ്റില്ല. എന്നുവെച്ചാൽ ഇത് സമന്വാരംഭവചന മോക്ഷ വിഷയം. എന്തുകൊണ്ട്? ബൃഹദാരണ്യത്തിൽ തന്നെ ഇത് കഴിഞ്ഞ് ഇത് പറയുന്നു, ഇതി തു കാമയമാനഹ ഇതി സംസാര വിഷയത്വ വസമുഹൂർത്ത. ഈ പറഞ്ഞതെല്ലാം കാമനയുള്ളവർക്ക് വേണ്ടിയിട്ടാണെന്ന് അവിടെ തന്നെ പറഞ്ഞിരിക്കുന്നു. കാമിക്കുന്നവനിങ്ങനെ പല വഴിയിൽ യാത്ര ചെയ്യേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് യഥ അകാമയമാനഹ ഇതിച്ച മോക്ഷോ കൃതകുപക്രമാ. അത് കഴിഞ്ഞ് മോക്ഷവിൻ്റെ കാര്യം പ്രത്യേകം പറയുന്നുണ്ട്. അകാമയമാനഹ അവൻ സംസാരത്തിൽ ഒന്നും കാമിക്കുന്നില്ല, പരലോകത്തെ കാമിക്കുന്നില്ല, ഇഹലോകത്തിൽ എന്തെങ്കിലും ഒന്നും കാമിക്കുന്നില്ല, കാമനാപൂർവമായി ഉപാസന അനുഷ്ഠിക്കുന്നില്ല, കാമ്യമായ വിഷയങ്ങളെ പ്രാപിക്കാൻ കർമ്മം അനുഷ്ഠിക്കുന്നില്ല. അങ്ങനെയുള്ളവരെ കുറിച്ച് പ്രത്യേകം പറയുന്നുണ്ട്. യഥ അകാമയമാനഹ അവൻ പരമാർത്ഥ ജ്ഞാനത്തെ മാത്രമേ ആശ്രയിക്കുന്നുള്ളൂ. ഇതിജം മോക്ഷോ പ്രതോപദേശ തത്ര സംസാര വിഷയ വിദ്യ വിഹിത പ്രതിഷിദ്ധാജ പരിഗ്രഹത്തെ വിശേഷ. പിന്നെ സംസാരിയെ സംബന്ധിച്ചാണെങ്കിൽ എന്ന് വെച്ചാൽ കാമനയുള്ളവനെ സംബന്ധിച്ചാണെങ്കിൽ കർമ്മവും വിദ്യയും അവനെ പിന്തുടരുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? അത് വിധിച്ചതായാലും ശരി നിഷേധിച്ചതായാലും ശരി, വിധിച്ച കർമ്മമായാലും ശരി നിഷേധിച്ച കർമ്മമായാലും ശരി, വിധിച്ച ഉപാസനയാലും ശരി നിഷേധിച്ച ഉപാസനയാലും ശരി, അതിനെല്ലാം ഭാവന. അപ്പോ ഇത് ഇവിടെ നിന്നും ഒന്ന് മനസ്സിലാക്കണം, പുരുഷനെ കുറിച്ചാണ് ഇവിടുത്തെ ചിന്ത, സ്ത്രീയെ കുറിച്ചല്ല. സ്ത്രീക്ക് കർമ്മ ഉപാസനയൊന്നും ഇവിടെ ഇല്ല. അപ്പോ കർമ്മങ്ങൾ വിധിച്ചിരിക്കുന്നു, അഗ്നിഹോത്രാദികൾ അത് ചെയ്ത സംസാരിയാണ് ചെയ്യുന്നവനാണ് അതിൻ്റെ ഫലത്തിൽ പോകും. നിഷേധിച്ചിരിക്കുന്നു സേനാധികർമ്മം, അഭിചാരകർമ്മം, അതുള്ളതാണ്, വേദത്തിലുള്ളതാണ്, അല്ലാതെ നമ്മുടെ നാട്ടിൻപുറത്തെ ആൾക്കാർ ചെയ്യുന്നു അഭിചാരം അങ്ങനെയല്ല, വേദത്തിൽ തന്നെ ഉള്ളതാണ്, വിധിച്ചിട്ടുള്ളത് തന്നെയാണ്, നിഷേധിച്ചിട്ടുള്ളതാണ്. പക്ഷെ വേദത്തിൽ കർമ്മത്തെക്കുറിച്ച് പറയുന്നു, പക്ഷെ അത് ചെയ്താൽ പാപം എന്നും പറയുന്നുണ്ട്. ഇപ്പം ശത്രുവധത്തിന് വേണ്ടി ഉള്ള ഉപായത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സേനയാഗത്തെക്കുറിച്ച് പറയും, അഭിചാരമാണെന്നും പറയും. പക്ഷേ അത് പറയുന്നതോടൊപ്പം തന്നെ അത് ചെയ്യരുതെന്നും പറയും. സാധാരണ പറയാറുണ്ടല്ലോ, ഇതൊരു മന്ത്രവാദികളൊക്കെ പറയും, ഇതൊരു കടുത്ത പരിപാടിയാണ്, ഞാൻ പറഞ്ഞു തരാം, പക്ഷെ നീ പറഞ്ഞ് ഇത് അറിഞ്ഞിട്ടൊരിടത്തും പ്രയോഗിച്ചു കളയരുത് എന്ന് സാറിന് പറയും പോലെ തന്നെ വേദവും പറയും. അപ്പോൾ പറഞ്ഞിരിക്കുന്നു ചെയ്താൽ, അതുപോലെ തന്നെ ഉപാസനകൾ ഒരുപാട് ഉപാസനകളെ കുറിച്ച് പറയുന്നുണ്ട്. ഈ ഉപാസന എന്ന് പറയുമ്പോൾ മനസ്സിൻ്റെ ഭാവനകളാണ് എല്ലാം. ഈ മനസ്സെന്ന് പറയുന്നത് അതിന് ഇന്നതേ ഭാവന ചെയ്യാവുന്ന ആർക്കും പറയാൻ പറ്റില്ല. അപ്പോൾ ഈ ഭാവനയെ സംബന്ധിച്ച് ഒരു കാര്യമുള്ളത്, എന്ത് ഭാവന ചെയ്താലും അത് ഉപാസനമാണ്. നിങ്ങളെന്ത് ഭാവന ചെയ്താലും അത് ഉപാസനാണ്, എന്ത് ഭാവന ചെയ്താലും ഉപാസനാണ് ആണ്. നമ്മൾ വെറുതെ അടക്കുമ്പോൾ എന്തെങ്കിലും ഭാവന ചെയ്താലും ഉപാസനാണ്. അത് വിഹിതമാണോ നിഷിദ്ധമാണോ, ഈ രണ്ട് വിഭാഗത്തിൽപ്പെടും. ഇപ്പോൾ വേദത്തിൽ ചില ഭാവനകളെ നിഷേധിച്ചിട്ടുണ്ട്, ചിലതിനെ നിഷേധിച്ചിരിക്കില്ല. എന്തായാലും അത് ഭാവന തന്നെയാണ്, ഭാവന ഉപാസന തന്നെയാണ്. അതുകൊണ്ടാണ് ഈ ഉപാസന ഇവിടെ ഒരു ഉദാഹരണം പറയുന്നത്, പുരുഷനെ സംബന്ധിച്ച് ടീകയിൽ പറയുന്നത്. കാരണം ഇത് പുരുഷനെ കുറിച്ച് ഇവിടെ ചർച്ച ചെയ്യുന്നുള്ളൂ എന്ന് ഞാൻ പറയുമ്പോൾ ഇവിടെ ചിലർക്ക് ചാടി വീഴും, ഇതിനെ കുറിച്ചൊന്നും യാതൊരു ബോധമില്ലാത്ത ഈ ഞങ്ങളുടെ ആർഷ സംസ്കാരം അങ്ങനെയൊന്നുമില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു എന്റെ മേൽ കുതിര കയറാൻ വരും. വിവരദോഷികളുടെ കാര്യം പറഞ്ഞിട്ടൊരു കാര്യമില്ല. അപ്പോ അങ്ങനെയല്ല, ഇവിടെ പുരുഷനെ ഉള്ളു സ്ഥാനം, സ്ത്രീക്ക് സ്ഥാനമൊന്നുമില്ല. ഒരു ഉദാഹരണം ഇവിടെ പറയുന്നു, പുരുഷന് ഒരു ചീത്ത ഭാവന, നഗ്ന സ്ത്രീ ഭാവന വ്യാഖ്യാനത്തിൽ പറഞ്ഞിരിക്കുകയാണ്. അത് നിഷിദ്ധമാണ്, വേദം തന്നെ നിഷേധിച്ചിട്ടുള്ളത്. അത് ചെയ്താൽ ഇവിടെ പോകും, അതിൻ്റെ ദുഷിച്ച ഫലം അവനുണ്ടാവും. ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ വേദത്തിൽ ചർച്ച ചെയ്യുമ്പോൾ പോലും അവിടെ പുരുഷനെ മനസ്സിൽ കണ്ടുകൊണ്ടാണ്, അല്ല സ്ത്രീയെ കണ്ടുകൊണ്ടല്ല. അത് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഉപാസനകളിലും ഉണ്ട് വിഹിതം. അരുതാത്ത മനസ്സിൽ ഭാവന ചെയ്തു കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ എന്താണ്, അരുതാത്തത് ചെയ്യരുത് എന്ന് പറയും. അപ്പോൾ അന്നത്തെ കാലത്ത് പുരുഷനെ കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ, അതുകൊണ്ട് സ്ത്രീ എന്ത് ഭാവന ചെയ്യരുത് എന്നൊന്നും പറയുന്നില്ല, പുരുഷൻ എന്ത് ഭാവന ചെയ്യരുതെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം അതുകൂടെ വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട്. വിഹിത ഉദ്ഗീതാദിവിദ്യ പ്രതിഷിദ്ധ നഗ്ന സ്ത്രീ ധ്യാനാതിരൂ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേദത്തിൽ തന്നെ പറയുന്നുണ്ട്, നിഷേധിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ അതിൻ്റേതായ ദോഷഫലങ്ങളും ഉണ്ടാവും. അതുകൊണ്ട് ഇപ്പോൾ പുരുഷന്മാർക്ക് ഇതൊക്കെ പറഞ്ഞു, സ്ത്രീകൾക്ക് പറഞ്ഞില്ല എന്ന് പറഞ്ഞ് സ്ത്രീകൾ നിരാശപ്പെടരുത്. ഇത്രയൊക്കെ പറഞ്ഞിട്ടുള്ളൂ ഇവിടെ. അപ്പോൾ അവരുടെ പോക്ക് വരവിനെ കുറിച്ച് ചിന്തിക്കുന്നു. അത് ഞാൻ വ്യക്തമായി പറഞ്ഞത് പലരുടെയും ധാരണയുണ്ട്. ഞാനിതൊക്കെ പറയുന്ന എന്തോ വാശിയോ വൈരാഗ്യമോ കൊണ്ട് പറയുന്നതാണ്, കൽപ്പിച്ചു പറയുകയാണ്. ഞങ്ങളുടെ പുരാണവും ഇതിഹാസവും ഏതൊന്നും അങ്ങനെയൊന്നും ഉള്ളതല്ല എന്ന് ധരിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ടാണിത് ഇങ്ങനെ സന്ദർഭം വരുമ്പോൾ എടുത്തു പറയുന്നു. എങ്ങനെയെങ്കിലും തലയ്ക്കകത്ത് ഒരു പ്രകാശം വരുന്നെങ്കിൽ വരട്ടെന്ന് വിചാരിച്ചിട്ടാണ്. അല്ലാതെ മനഃപൂർവ്വം പ്രത്യേകിച്ച് ഒന്നിനെ സ്ഥാപിക്കാനുള്ള വ്യഗ്രത കൊണ്ടല്ല, ഇതൊക്കെ ഉള്ളത് തന്നെയാണ്. ഇതിനെല്ലാം കൂടെ ചേർത്തിട്ടാണ് ആർഷ സംസ്കാരം എന്ന് പറയേണ്ടത്. അത് പറയുമ്പോൾ ഉടനെ ചില ഷോക്കടിച്ചതുപോലെ ആവും, വിറയലൊക്കെ വരും. പക്ഷെ പറയാതിരിക്കാൻ പറ്റത്തില്ല, ഇതിനകത്തൊക്കെ ഉള്ളതാണ്. ഇതിങ്ങനെ എഴുതി വച്ചിരിക്കുമ്പോൾ പറയാതിരിക്കുന്ന എങ്ങനെ, പറഞ്ഞേ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ പറയുന്നു, ഭാവന അത് നല്ലതായാലും ചീത്തയായാലും, ഉപാസന എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. പക്ഷെ വേദത്തിൽ നിർദ്ദേശിച്ചിരിക്കും, നിങ്ങൾ ഇങ്ങനെ ഭാവന ചെയ്യുക, നിങ്ങൾക്ക് ഇന്ന ഫലം ഉണ്ടാകും. അതേ വേദത്തിൽ തന്നെ അറിയാം, വേദം വിധിച്ചില്ലെങ്കിലും യവൻ കയറി ഭാവന ചെയ്യും. കാരണം എന്തുകൊണ്ടാണ്, മനസ്സിൻ്റെ പണിയാണ്. ഇന്നതേ ഭാവന ചെയ്തു എന്ന് പഠിപ്പിക്കാൻ പറ്റും. അവൻ്റെ സംസ്കാരം വാസന അനുസരിച്ച് അവൻ എന്തും ഭാവന ചെയ്യും. അപ്പോൾ അവിടെ നിഷേധം വരുന്നു, വിധിച്ചിട്ടാണോ നിഷേധിക്കുന്നത്? അല്ല, സഹജമായ ഭാവനകൾ പുരുഷന്റെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ അത് ദോഷം ചെയ്യും എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഇതിനെയും എല്ലാം ഉപാസനയായിട്ടാണ് ഇവിടെ കണക്കാക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും വിശദീകരിക്കുന്നത്. ഉപാസന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷ്ണുവിനെ ധ്യാനിക്കുക, ശിവനെ ധ്യാനിക്കുക എന്ന് മാത്രമല്ല, മനുഷ്യന്റെ മനസ്സിൽ വരുന്ന എല്ലാ ഭാവനകളും ഉപാസനയായിട്ടാണ് ഇവിടെ കണക്കാക്കിയിരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പം പ്രത്യേകിച്ച് ഇത് എന്നെക്കുറിച്ച് അങ്ങനെ പറഞ്ഞു, അയാളെക്കുറിച്ച് അങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രസ്ഥാനത്തെക്കുറിച്ച് അങ്ങനെ പറഞ്ഞു, അങ്ങനെയൊന്നും ചിന്തിക്കരുത്. ഇതൊക്കെ മനുഷ്യൻ്റെ മനസ്സിനെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങളെവിടെ കഴിഞ്ഞാലും നിങ്ങളുടെ മനസ്സ് എന്ന് പറയുന്നത് എല്ലാം ഒരുപോലെയാണ്. ഇതെല്ലാം നമ്മുടെ മനസ്സിൻ്റെതായ വിഷയങ്ങളാണെന്ന് എടുത്തു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ തീർന്നു. അതിനപ്പുറം അതിന് വ്യക്തിപരമായിട്ട് യാതൊരു പരാമർശങ്ങളുമില്ല. ഞാനോ നീയോ എന്നുള്ള വ്യത്യാസമൊന്നുമില്ല. മനുഷ്യന്റെ മനസ്സിങ്ങനെയൊക്കെയാണ്. അത് നിങ്ങൾ ഹിമാലയത്തിന് മുകളിൽ പോയിരുന്നാലും ശരി, ആശ്രമത്തിൽ ഇരുന്നാലും ശരി, ദിവ്യമായ സാന്നിധ്യത്തിൽ ഇരുന്നാലും ശരി, മോശമായ സാന്നിധ്യത്തിൽ ഇരുന്നാലും ശരി, ഇവിടെ കിടന്നാലും ശരി, മനസ്സിങ്ങനെയൊക്കെ തന്നെ. ആ മനസ്സിനെ കണ്ടുകൊണ്ട് വേണം ഇതിനെയൊക്കെ ഗ്രഹിക്കേണ്ടത്. അല്ലെ, ഇന്ന് വ്യക്തിപരമായിട്ട് ആരെങ്കിലും സ്തുതിക്കുകയോ ആരെങ്കിലും നിന്ദിക്കുകയോ ഒന്നും ചെയ്യുന്ന കാര്യങ്ങളല്ല ഞാൻ പറയുന്നത്. ഞാനിത് വിശദീകരിക്കുന്നു. എന്നെ സംബന്ധിച്ച് മനസ്സിനെ മാത്രമേ കാണുന്നുള്ളൂ. എൻ്റെ മനസ്സിനെ കണ്ടുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇരിക്കുന്നവരുടെ മനസ്സിനെ കണ്ടുകഴിഞ്ഞാൽ സമാധാനം വരും, എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരവും കിട്ടും. ഇല്ലെങ്കിൽ അതിൽ പിന്നെ വേറൊന്നും കൊണ്ടുവരുന്നു. നമ്മുടെ പാരമ്പര്യം, ഞങ്ങളുടെ രാഷ്ട്രീയം, ഞങ്ങളുടെ മറ്റതും മറിച്ചതെന്നും ഇവിടെ കൊണ്ടുവരരുത്. അവനവൻ്റെ മനസ്സ് മാത്രം. ആ മനസ്സിനകത്ത് ഈ പറയുന്ന എല്ലാം ഉണ്ട്. അതൊന്ന് പരിശോധിച്ചാൽ മതി, എല്ലാത്തിനും സമാധാനമാണ്. അല്ലാതെ അവിടെ മറ്റു ഏതെങ്കിലും തരത്തിലുള്ള ദുരഭിമാനങ്ങൾ, പൈതൃകത്തിലുള്ള അഭിമാനം, മറ്റു തരത്തിലുള്ള അഭിമാനം, ചരിത്രത്തിലുള്ള അഭിമാനം, ഇതിലൊന്നൊരു കാര്യമില്ല. അവനവൻ്റെ മനസ്സിനെ നോക്കിക്കഴിഞ്ഞാൽ അധികം അഭിമാനിക്കാനൊന്നും കാണത്തില്ല. അതിൻ്റെ അകത്തെല്ലാം കാണും, വേണ്ടാത്തതും വേണ്ടതും എല്ലാം അതിനകത്ത് കാണും. അങ്ങനെ കണ്ട് ഇതിനെ മനസ്സിലാക്കിയാൽ പ്രശ്നങ്ങളും തീർന്നു. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? ഈ പറഞ്ഞിരിക്കുന്നതൊക്കെ കർമ്മത്തെ സംബന്ധിച്ചും ഉപാസനയെ സംബന്ധിച്ചും വിധിയും നിഷേധം നിങ്ങളും എല്ലാം ഉണ്ട്. ഉപാസന എന്ന് പറയുന്നത് ഭാവന എന്ന് ഇതിന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഇത് ഭാഷകാരൻ്റെ അഭിപ്രായം പറയാണ്. സൂത്രകാരൻ്റെ അഭിപ്രായം വിട്ടിട്ട് കർമാഭിവിഹിതം പ്രതിഷിദ്ധം ച യഥാപ്രാപ്ത അനുവാദിത്വ. കർമ്മത്തെ സംബന്ധിച്ചും അങ്ങനെയാണ്. വിഹിതമായതുകൊണ്ട് നിഷിദ്ധമായതുകൊണ്ട്. അതോ കള്ളു കുടിക്കരുത്, വേദം പറയുന്നത് കള്ളു കുടിക്കാൻ വിധിച്ചിട്ടാണ്. വിധിച്ചിട്ടല്ല പറയുന്നത്. അവൻ സഹജമായി അവന് ലഹരിയോട് ഉന്മാദത്തോടൊക്കെ അവന് ഒരു താല്പര്യം വരും. ഏതെങ്കിലും തരത്തിൽ അത് അനുഭവിച്ചോ കേട്ടോ ഒക്കെ മനസ്സിലാക്കും. അപ്പം അതിനോട് താല്പര്യം വരും. സുരാം നബിദേ നിഷേധം വരുന്നു. വിധിച്ചതേ നിഷേധിക്കാവുന്നില്ല. ഉപാസന എങ്ങനെയാണ്? വിധിച്ച ഭാവനയെ നിഷേധിക്കാവുന്നില്ല. യഥാപ്രാപ്ത അനുവാദം. അതുകൊണ്ടെന്താണ്? പ്രാപ്തമായതിനെ അനുവാദം ചെയ്യുകയാണ്. ഏതെങ്കിലും ചില കാര്യങ്ങളൊക്കെ ശാസ്ത്രം വിധിക്കുന്നു, എന്നതിനെ നിഷേധിക്കുന്നു. വിധിക്കുന്നതിനെ നിഷേധിക്കുന്നതിന് ഉദാഹരണമാണ് എന്ത്? അഭിചരൻ വിജയിത എന്ന് പറയും. ഇതൊക്കെ ഈ വേദത്തിൽ തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നും നടക്കുന്നത്. ഇന്നും ആൾക്കാർ മന്ത്രവാദികളെ അന്വേഷിച്ചു പോകുന്നില്ലേ ശത്രുവിനെ ഒതുക്കാൻ വേണ്ടി? ഇത് അന്നേ തുടങ്ങി വെച്ചതാണ്. പക്ഷെ അതവിടെ വിധിച്ചിരിക്കുകയാണ്. പക്ഷേ ചെയ്ത പാപം എന്നുവെച്ചാൽ അത് നിഷേധിക്കുകയും ചെയ്തു. എല്ലാം കൂടെ ഒരുമിച്ച് അവർ അങ്ങനെ അല്ലാത്ത എത്രയോ കർമ്മങ്ങളുണ്ട്. പാടില്ലാത്തത് വിധിച്ചിട്ടില്ല, പക്ഷെ മനുഷ്യൻ കയറി ചെയ്യും. അപ്പോൾ അതൊക്കെ എന്താണ്? അതൊക്കെ അനുവാദ രൂപത്തിലാണ്. രാഗതപ്രാപ്തമാണ്. ഭക്ഷ്യാഭക്ഷ്യ വിചാരം, ഇന്നതേ ഭക്ഷിക്കാവൂ, ഇന്നതേ ഭക്ഷിക്കാൻ പാടില്ല എന്നെല്ലാം വിധിക്കാനും നിഷേധിക്കാനും പറ്റില്ല. ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇന്നത് ഭക്ഷിക്കുക. ചിലത് നിഷേധിച്ചിട്ടുണ്ട്, ലസിനന്ന ഭക്ഷയേ, ഉള്ളി ഭക്ഷിക്കരുത്. ഇങ്ങനെ ചില നിഷേധങ്ങളുണ്ട്. അതൊക്കെ ആസ്തികന്മാർ എന്ന് പറഞ്ഞാൽ ആ വേദവിധി അനുസരിച്ച് ജീവിക്കുന്നവർ, അങ്ങനെ എന്ത് കാരണം കൊണ്ടോ അത് പറയാൻ പറ്റില്ല, അവർ നിഷേധിച്ചാതെ ചെയ്യത്തില്ല. അപ്പോൾ വേദം നമ്മുടെ പാരമ്പര്യമാണ്, നമ്മുടെ സംസ്കാരമാണ്, നമ്മുടെ ആചാരമാണ്. അത് സംരക്ഷിക്കണം, ഇല്ലെങ്കിൽ ആകാശം ഇടിഞ്ഞു വീഴുമെന്നൊക്കെ പറയുന്നവർ ഉള്ളിപക്ഷിക്കായിരിക്കും. പറയൂ, ഇതൊക്കെ മനുഷ്യ അവനവൻ്റെ സൗകര്യം പോലെയാണ് ഓരോന്നിനൊക്കെ പിടിക്കുന്നതും വിടുന്നതും. പിന്നെ അത് പല കാര്യങ്ങളുണ്ട്, രാഷ്ട്രീയവും ആദ്വൈതം എല്ലാ കാര്യങ്ങളുണ്ട്. ഇതൊന്നും ഒരു ശുദ്ധമായ മനോഗതി കൊണ്ടല്ല മനുഷ്യരിതിൻ്റെയൊക്കെ പുറകെ നടക്കുന്നത്. അപ്പം ഓരോ താല്പര്യങ്ങളുണ്ട്. വേദത്തിൽ നിഷേധിച്ചിരിക്കുകയാണ് അത് ചെയ്യരുത്. എന്താ ഹർഷ സംസ്കാര അഭിമാനികൾ അത് ഉപേക്ഷിക്കാൻ തയ്യാറാവും. ആയിരുന്നു ഈ ഉള്ളി വളരെ ചീപ്പായി കിട്ടിയാണ്, ഇത്രയും വില കൊടുത്ത് വാങ്ങേണ്ട ആവശ്യം വരത്തില്ല. പക്ഷെ അതൊന്നും പറ്റില്ല, നമ്മുടെ സംസ്കാരമാണ്, കൾച്ചറാണെന്നൊക്കെ പറയാം. എന്നാൽ അതനുസരിക്കും ഇല്ല, പറ്റത്തില്ല. ടേസ്റ്റുള്ള സാധനം എന്തിനാ വേദം പറഞ്ഞെന്നും പറഞ്ഞ് കളയുന്നത്? കളയത്തില്ല. ഹിംസിച്ച് ഭക്ഷിക്കരുതെന്ന് വേദം തന്നെ പറയുന്നുണ്ട്. ഒന്നിനെയും കൊന്ന് ഭക്ഷിക്കരുത്. അതെന്തുകൊണ്ട്? രാഗം കൊണ്ട് പ്രാപ്തമാകുന്നതാണ്. വേദം വിധിച്ചതല്ല, പക്ഷെ ചെയ്യരുതെന്ന് പറയും. മനുഷ്യനത് വിടുമോ? പിന്നെ എന്തായി നിങ്ങളുടെ ആചാര സംരക്ഷണം എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ഇതൊക്കെയാണ് ആചാരമായി മനുഷ്യൻ സ്വീകരിക്കേണ്ടത്. ഇതിനോടൊന്നും ആർക്കും സംരക്ഷിക്കാൻ യാതൊരു താല്പര്യമില്ല. ഇന്ന് വേദം പറഞ്ഞിട്ടുണ്ട് ഉള്ളി തിന്നരുതെന്ന് പറഞ്ഞ് ആൾക്കാർ ചിരിക്കും. അതേ പലരും കേട്ടിട്ടുകൂടിയില്ല. ഇതെന്ത് തമാശയാ വേദം പറഞ്ഞതെന്ന് ചോദിക്കും. എന്നാൽ ഞങ്ങളുടെ ആചാരങ്ങളൊന്നും ഒരു അണുവിടെ തെറ്റാതെ പാലിക്കണം എന്ന് ഇത് പാകം ചെയ്തുകൊണ്ടാണ് പറയുന്നത് അല്ലേ. ഇതിനൊന്നും കാര്യങ്ങളില്ല. മനുഷ്യൻ അവൻ്റെ സൗകര്യം പോലെ ഓരോന്ന് വ്യാഖ്യാനിച്ച് ഓരോന്നൊക്കെ ചെയ്യുകയും ചെയ്യാതിരിക്കുകയും ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അപ്പൊ ഇവിടെ പറയുന്നു, കർമ്മത്തിലും ഉണ്ട് ഇതുപോലെ വിഹിതവും നിഷിദ്ധവും, ഭാവനകളിലുമുണ്ട് വേദവും നിഷിദ്ധം. അപ്പോ പറയുന്നു ഇതെല്ലാം അവന്റെ പിന്നാലെ പോകുന്നു എന്നാണ്. നിങ്ങൾ ഇതിൽ ആസ്തികന്മാരാണ്, ആസ്തിക്യ ബുദ്ധിയുള്ളവരാണ്, വിശ്വാസികളാണെന്ന് പറയുന്നുണ്ട്. ഈ സംസ്കാരത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ 100% ഉറപ്പാണ് ഉള്ളി ഭക്ഷിക്കുന്നവൻ മരിച്ചു കഴിഞ്ഞാൽ നരകത്തിൽ പോകും. മനഃപൂർവ്വം ഞാൻ പറയുന്നതല്ല. പോകാൻ തയ്യാറാണോ? ഇത് വേദം നിഷേധിച്ചിരിക്കുന്നതാണ്. നിഷേധം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ നരകപ്രാപ്തി. എന്ത് ചെയ്യും? അപ്പൊ ഇതൊക്കെ എന്താണോ, ഓരോ കാര്യങ്ങൾ കയറി ഉടുമ്പ് പിടിക്കും പോലെ പിടിക്കുമ്പോൾ ഇതൊക്കെ ചിന്തിക്കണം. ഇതിലൊക്കെ എത്ര വിവരക്കേടുണ്ട് ഈ പറയുന്നതിനൊക്കെ എന്നുകൂടെ ചിന്തിക്കണം. അപ്പോൾ പറയുന്നു ഇതവനെ പിന്തുടരും എന്നാ പറയുന്നു. ഭാഷ്യകാരൻ പറയും ഇതൊന്നും വിഭജിക്കേണ്ട കാര്യമില്ല. എന്താ സൂത്രകാരൻ്റെ അഭിപ്രായം അനുസരിച്ച് പറഞ്ഞിട്ട് ഭാഷ്യകാരൻ പറയുന്നു എന്താണോ, നിങ്ങൾ ഇതിലൊക്കെ വിശ്വസിക്കുന്നവരാണ്, ആസ്തികന്മാരാണ്, നിങ്ങളുടെ സംസ്കാരത്തിൽ അഭിമാനിക്കുന്നവരാണ്, എല്ലാ ആചാരങ്ങളെയും സംരക്ഷിക്കുന്നവരാണെങ്കിൽ ചത്തു കഴിഞ്ഞാൽ എവിടെ പോകും? പറയാൻ മടിക്കും. ഞാൻ തന്നെ പറയാം, നരകത്തിൽ പോകും. ഒരു സംശയം വേണ്ട. ഇതാണ് ശ്രദ്ധ എന്ന് പറയുന്നത്, ഇതാണ് വിശ്വാസം എന്ന് പറയുന്നത്. അപ്പൊ ഇത് രണ്ടു വഴിക്കല്ല പോകുന്നു, ഒരുത്തന്റെ പിറകെ തന്നെ ഇത് രണ്ടും പോകും എന്നാണ്. ദുഷിച്ച സംസ്കാരങ്ങളും അവൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ല സംസ്കാരങ്ങളും. അപ്പൊ ചോദിക്കും, ഇത് അപ്പൊ നരകത്തിൽ പോകുമോ സ്വർഗത്തിൽ പോകുമോ എന്നാണ്. എവിടെയായിരിക്കും പോകുന്നു? രണ്ടിടത്തും കയറി ഇറങ്ങി പോകുന്നുള്ള ഉറപ്പാണ്. ഡയറക്റ്റും സ്വർഗത്തിൽ ചെല്ലാൻ പറ്റില്ല. പാപം ഉണ്ടെങ്കിൽ അതിനാണ് മുൻതൂക്കം. ആദ്യം നരകത്തിലിറങ്ങി അവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞ് അവിടെ നിന്ന് പിന്നെ അതൊക്കെ തീർന്നു കഴിയുമ്പോൾ അടുത്ത് സ്വർഗത്തിൽ. കാരണം ഭാഷ്യകാരൻ പറയുന്നത് ഇങ്ങനെ വിഭജിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. ഇത് രണ്ടും ചെയ്തവൻ തന്നെയാണ്, ഇതിൻ്റെ രണ്ടിനെയും സംസ്കാരം ആർജിച്ചതവൻ തന്നെയാണ് എന്ന് പറയും. ഇത് തുറന്ന് ചർച്ച ചെയ്യുന്നത് മനസ്സ് കുറച്ച് തുറന്നിരിക്കാൻ വേണ്ടിയിട്ടാണ്. അത്രേ എനിക്ക് ഉദ്ദേശമുള്ളൂ. അല്ലാതെ ആരും നരകത്തിൽ പോകണമെന്നൊന്നും എനിക്ക് യാതൊരു ഇതുമില്ല. പക്ഷെ ഇത് വ്യാഖ്യാനിക്കുമ്പോൾ ഉള്ളതുപോലെ പറയണം, അല്ലാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ഇതിലിങ്ങനെ എഴുതി വച്ചിരിക്കുന്നു. ഭാഷ്യകാരൻ പറയുന്നു, യമസത്തി അവിഭേകാന അവിഭാഗേനാവി ഇതം സമന്വാരംഭവചനം അവകൽപ്പതേ. അപ്പം അങ്ങനെ വിഭജിക്കേണ്ട കാര്യമില്ല. നിങ്ങളതിൽ നല്ല കർമ്മവും ചീത്ത കർമ്മവും ഉണ്ടെങ്കിൽ ഇത് പോകുമ്പോൾ രണ്ടും ഒരുമിച്ച് തന്നെ വരുന്നു, ഒരാളിൽ തന്നെ വരുന്നത്. അതിൻ്റേതായ ഫലങ്ങൾ അനുഭവിക്കേണ്ടി വരും. ഏതിൻ്റെ വിഹിതമായതിൻ്റെയും നിഷിദ്ധമായതിൻ്റെയും, അത് കർമ്മമായാലും ശരി ഭാവനയായാലും ശരി, ഇതനുഭവിച്ചു. ഇതിലൊക്കെ വിശ്വസിക്കുന്ന ഒരാസ്തികനാണെങ്കിൽ വിശ്വാസം എന്തോ വേറൊരു കാര്യം കൂടെയുണ്ട്. നമുക്ക് എല്ലാ കാര്യങ്ങളും യുക്തിയുണ്ട്, നമ്മുടെ ബുദ്ധിയുണ്ടോ തീരുമാനിക്കാനും മനസ്സിലാക്കാനൊന്നും പറ്റില്ല. ഭൗതികമായ ശാസ്ത്രങ്ങളിലൂടെ ഒന്നും പരീക്ഷിച്ചൊന്നും എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റില്ല. നമുക്കറിയാൻ വയ്യാത്ത ഒരുപാട് രഹസ്യങ്ങളും നിയമങ്ങളും ഈ പ്രപഞ്ചത്തിലുണ്ട്. അത് എല്ലാവരും അംഗീകരിച്ചേ പറ്റും. അതുകൊണ്ടാണ് മനുഷ്യനെന്നും ഇങ്ങനെ അന്വേഷിക്കുന്നതും കണ്ടെത്താൻ ശ്രമിക്കുന്നതും. അതുകൊണ്ട് കണ്ടെത്തേണ്ട പല കാര്യങ്ങളുമുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ പ്രപഞ്ചത്തിൻ്റെ നമുക്കറിയാൻ പാടില്ലാത്ത നിയമങ്ങളായി, രഹസ്യങ്ങളായി ഇല്ലാന്നൊന്നും പറയാൻ പറ്റില്ല. മരിച്ചിട്ട് പോവുക തുടങ്ങിയ കാര്യങ്ങളെയാണ് ഞാൻ പറയുന്നത്. ഇല്ലാന്നിങ്ങനെ പറയാൻ പറ്റും, മരിച്ചിട്ട് പോകത്തില്ല. മരിച്ചു കഴിഞ്ഞാൽ ആത്മാവ് ശേഷിക്കില്ല, സ്വർഗത്തിൽ പോകത്തില്ല, നരകത്തിൽ പോകത്തില്ല, പ്രേതമായിരിക്കത്തില്ല, ഇതൊന്നും ആർക്കും പറയാൻ പറ്റില്ല. എനിക്കറിയില്ല, അതുകൊണ്ട് ഇല്ലാന്ന് പറയുന്നതിന് യാതൊരു യുക്തിയില്ല. ഇവിടെ ഒരുപാട് വിഷയങ്ങളുടെ അജ്ഞാതസത്തെ യുക്തിചിന്ത ചെയ്യുന്നവനും അംഗീകരിക്കുന്നുണ്ട്. അപ്പോൾ യുക്തിയുണ്ട്. ചാർവാകന്മാർക്കോ ശുഷ്ക യുക്തിവാദികൾക്കോ ഒന്നും ഇതിനെ നിഷേധിക്കാൻ പറ്റത്തില്ല. വേദത്തിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ സത്യമാകാം. അജ്ഞേയമായ നമ്മുടെ അറിവിൻ്റെ ഒരു തലമുണ്ട്, അവിടെ ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നുണ്ടാകാം, ഇല്ലയെന്ന് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന വിധി നിഷേധങ്ങൾക്കെല്ലാം അതാതിൻ്റെ ഫലമുണ്ടാകും. ആ ഫലങ്ങളുണ്ടായേ പറ്റും. ഇതാരെങ്കിലും അറിഞ്ഞിട്ട് പറയണമല്ലോ. അറിഞ്ഞിട്ടാണ് പറഞ്ഞതെങ്കിലോ ഒരാൾ ഉണ്ട്. അറിവില്ലാത്തതിൻ്റെ പേരിൽ മാത്രം ഇങ്ങനെയൊന്നും സംഭവിക്കില്ല. മരിച്ചതിന് ശേഷം ആത്മാവില്ല, പുനർജന്മമില്ല, ഇതൊന്നും ആർക്കും നിഷേധിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ സംഭവിക്കുന്നു, സൂക്ഷിക്കണം, വളരെ കരുതലോടെ ഇരിക്കണം. മരണശേഷം ഇങ്ങനെയുള്ള യാത്രകളൊക്കെ ഉണ്ടാകും. ഭാഷ്യകാരൻ അതിനെ അംഗീകരിച്ചുകൊണ്ടാണ് പറയും. പക്ഷെ ഭാഷ്യകാരൻ അത് പറയുമ്പോൾ ശ്രുതി എന്ന് പറയുന്ന പ്രമാണത്തെ ആശ്രയിച്ച് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. ശ്രുതിയിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നു, അങ്ങനെ പറഞ്ഞിരിക്കുന്നുണ്ട്, അങ്ങനെ തന്നെ സംഭവിക്കും. അപ്പോൾ പുണ്യഭാവങ്ങൾ മരണശേഷം അവൻ്റെ പിറകെ പോകും കരുതിയിരിക്കുക. അപ്പോൾ നിഷിദ്ധമായത് ചെയ്യരുത്, വിഹിതമായത് ചെയ്യാവൂ എന്നാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ടത് അങ്ങനെ ചേർത്ത് തന്നെ എടുക്കാം. ഒരാളിൽ തന്നെ ഇതെല്ലാം സമന്വാരഭേദേ എന്ന് പറയാം. ഏവം സത്തി അവിഭാഗേനാപി ഇതം സമന്വാരംഭവചനം അവകൽപ്പതേ. അവിഭാഗേന ഒരുമിച്ച് തന്നെ ഇതിൻ്റെ അർത്ഥത്തെ സ്വീകരിക്കാം. അതുകൊണ്ട് ഇതെല്ലാം പറഞ്ഞിരിക്കുന്നത് ഭാഷകാരൻ പറയുന്നത് ഇത് നേരത്തെ പറഞ്ഞു. കാമയ മാനഹ, കാമിയെ സംബന്ധിച്ച്, അജ്ഞനെ സംബന്ധിച്ച് കർമ്മങ്ങളും ഉപാസനകളും വിഹിതമായും നിഷിദ്ധമായും അനുഷ്ഠിക്കുന്നവനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്, അല്ല തത്വജ്ഞാനിയെ സംബന്ധിച്ചല്ല എന്ന പൂർവക്ഷത്തിന് സമാനം പറഞ്ഞു. അടുത്ത പൂർവക്ഷം വരുന്നത് ആറാമത്തെ സൂത്രം, തദ്വതോ വിധാനാത് ആചാര്യകുലാത് വേദം അധീത്യ യഥാ വിധാനം ഗുരുഃ കർമ്മ അതിശേഷേണ അഭിസമാവൃത്യ കുടുംബേശിച്ചു ദേശേ സ്വാധ്യായം അധീയാനഹ. ബ്രഹ്മലോകത്തെ പ്രാപിക്കുമെന്നാ പറയുന്നു. ഇത് ചെയ്യുവൻ ജാതീയ കാഹ ശ്രുതി സമസ്ത വേദാർത്ഥ വിജ്ഞാനവത കർമാധികാരം ദർശയതി തസ്മാതപി എന്ന വിജ്ഞാനസ്യ സ്വാതന്ത്ര്യേണ ഫലഹേതുത്വം. ഇത് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതാണ്. എന്താണ് ആചാര്യകുലാ വേദം അധീത്യ ആചാര്യകുലാ ഗുരോ യഥാവിധാനം കർമാതിശേഷേണ വേദം അധീത്യ എന്നാണ്. പഴയകാലത്ത് ഈ ഗുരുകുലത്തിൽ പോകുന്നതല്ല, ഗുരുകുലത്തിൽ കൊണ്ട് ആക്കുന്നത് ഇന്ന് ബോർഡിംഗ് സ്കൂളിൽ കൊണ്ട് ചേർക്കുന്ന പോലെ പിള്ളേരെ പണ്ട് ഗുരുകുലത്തിൽ കൊണ്ടുവന്ന് ചേർക്കുന്നത്. അതും ആൺകുട്ടികളെ മാത്രമേ ചേർക്കത്തുള്ളൂ, പെൺകുട്ടികൾക്ക് അവിടെ പ്രവേശനം ഇല്ല. അങ്ങനെ കൊണ്ട് ചേർക്കുന്നതിന് ഒരൊറ്റ താല്പര്യമേ ഉള്ളൂ, ഇന്നത്തെ പോലെ വീട്ടിലെ ശല്യം ഒഴിക്കാനോ. മാതാപിതാക്കൾ ഗൾഫിലാണ്, അതുകൊണ്ട് പിള്ളേർ അവിടെ പോയി നിൽക്കട്ടെന്നൊന്നും വിചാരിച്ചിട്ടില്ല. വേദം അധ്യയനം ചെയ്യുക, ഈ ഒരൊറ്റ താല്പര്യത്തിനാണ്. അന്ന് വേദം അധ്യയനം ചെയ്യാതെ ജീവിക്കാൻ പറ്റത്തില്ല. ജീവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? വേദം അധ്യയനം ചെയ്തേ പറ്റൂ. അപ്പോ യഥാവിധാനം, അവിടെ ചെല്ലുമ്പോൾ ഗുരു നിശ്ചയിക്കുന്നു ഇന്ന ഇന്ന രീതിയിലൊക്കെയാണ് ആശ്രമത്തിലെ ആചരണങ്ങൾ. അതിനകത്ത് അവന് ചെറിയ കുട്ടിയാണ്, ചെറിയ പ്രായത്തിൽ തന്നെ അവിടെ ചെല്ലുന്നുണ്ട്. 5 വയസ്സ്, 7 വയസ്സ്, 10 വയസ്സ്, അങ്ങേറ്റം പോയാൽ 12 വയസ്സ്. അവനപ്പുറം പോകത്തില്ല. അവന് മുമ്പ് തന്നെ ഈ ഗുരുകുലത്തിൽ കൊണ്ട് ഏൽപ്പിക്കുമ്പോൾ അവൻ യഥാവിധാനം, ചെറിയ പ്രായമുണ്ട്, അവിടെ പറഞ്ഞിരിക്കുന്ന നിയമങ്ങളനുസരിച്ച് അവൻ പറയുന്നുണ്ട്. അവന് യഥാവിധാനം എന്ന് പറയുന്നു. നിയമങ്ങളനുസരിച്ച് ഗുരോഹോ, ഗുരുവിൽ നിന്നും വേദം അധീത്യ വേദ അധ്യയനം ചെയ്യുന്നു. പിന്നെ അവിടെ നിന്നാണ് അവന് വളർച്ച ഉണ്ടാകുന്നു. 10ഓ 12ഓ വർഷം അവിടെ കഴിയുമ്പോൾ അവന് പ്രായപൂർത്തിയാവും. അത് വച്ചിരിക്കുന്ന അവൻ്റെ വിവാഹപ്രായം വരെ, അതാണ് വേദാധ്യയനം. അതുവരെ അവൻ യുവാവാകുന്നത് വരെ അവിടെ നിന്ന് വേദാധ്യയനം ചെയ്യുന്നു. അപ്പോൾ അന്ന് ഇതാണ്, ഗുരുകുലത്തിൽ ചെന്നിട്ടാണ് അവൻ്റെ അഭ്യാസങ്ങളൊക്കെ തുടങ്ങുന്നത്. ഇന്നങ്ങനെയല്ല, എല്ലാ അഭ്യാസവും കഴിഞ്ഞിട്ടാണ് പിന്നെ ഗുരുകുലത്തിൽ വരുന്നത്. അതിൻ്റെതായ പ്രത്യേകതകളൊന്നാണ്. അവനവിടെ ചെന്നു കഴിഞ്ഞാൽ അവൻ അഭ്യാസങ്ങൾ പലതും കാണിക്കും ഗുരുകുലത്തിൽ ചെന്നാൽ. പണ്ടതില്ല, അവൻ ശുദ്ധമായ മനസ്സോടെ അവിടെ ചെല്ലും. അവന് ഒരു താല്പര്യമേ ഉള്ളൂ, വേദാധ്യയനം വേറൊന്നുമില്ല, അതങ്ങ് ചെയ്തോളും. കാലം മാറി, കാലം മാറിയുകൊണ്ടാണ് ഇത് വന്നത്. പിന്നെ ആരെങ്കിലും ഏത് അധ്യയനം ചെയ്യാനായിട്ട് മാത്രം ഗുരുകുലത്തിൽ പോകുന്നുണ്ട്, പല താല്പര്യങ്ങളാണ്. ഇത് പഴയ കാര്യം പറയുകയാണ്, അന്നത്തെ കാലം കൂടെ കണക്കിലെടുക്കുന്നു. അന്ന് ഗുരുകുലത്തിൽ വേദ അധ്യയനം ചെയ്യുമ്പോൾ ഇതുപോലുള്ള ശബ്ദങ്ങളൊന്നും കേൾക്കത്തില്ല, ഇതൊന്നും കേൾക്കത്തില്ല. അതിന് യഥാവിധാനം എന്ന് പറഞ്ഞു, കാലം മാറി ഇതെല്ലാം കേൾക്കും. കർമാതിശേഷേണ ഒന്നുകൂടെ പറയുന്നുണ്ട്, അന്നത്തെ ഇതനുസരിച്ച് പറയണം, കർമാതിശേഷേണ. അവിടെ ഗുരുകുലത്തിൽ ചെന്നു കഴിഞ്ഞാൽ കുലപതി ഗുരു നിശ്ചയിക്കും ഓരോരുത്തരുടെയും ഡ്യൂട്ടികൾ എന്നൊക്കെ ചെയ്യണം. അതവന് സ്വയം അവന് വേണ്ടി ചെയ്യേണ്ട സന്ധ്യാവന്ദനം പോലെയുള്ള കാര്യങ്ങളും ഉണ്ട് അവൻ്റെ അനുഷ്ഠാനങ്ങൾ. കാരണം ഉപാധ്യായൻ എന്ന് പറയുന്നതും ആചാര്യനെന്ന് പറയുന്നതും ഇന്ന് നമ്മൾ മതപ്രഭാഷണത്തിൽ കേൾക്കുന്ന പോലെ അല്ല എന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ ചെന്നിട്ട് ആ അഞ്ചു വയസ്സുകാരനെ ഏഴ് വയസ്സുകാരനെയൊക്കെ ഉപനയനം ചെയ്യിക്കുക, സന്ധ്യാവന്ദനം ചെയ്യുക തുടങ്ങിയുള്ള കാര്യങ്ങൾ അഭ്യസിപ്പിക്കുന്നവനാണ് പറയുന്നതാണ്. അതാണ് ആചാരൻ, ആചാര്യൻ എന്ന് പറയും. അത് ആചാരം കൂടി അവന് പിന്നെ വേറെ ആര് പഠിപ്പിക്കും? വീട്ടിൽ നിന്ന് പഠിക്കാൻ അവസരമില്ല, ഗുരുകുലത്തിൽ വന്നാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഗുരുകുലത്തിൽ താമസിച്ച് വേദ അധ്യയനം ചെയ്യുമ്പോൾ അവൻ പുലർത്തേണ്ട ആചാരങ്ങളെ പഠിപ്പിക്കുന്നവനെയാണ് ആചാര്യൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് സ്വയം ചെയ്ത് കാണിച്ചു കൊടുക്കണം. സന്ധ്യാവന്ദനം എങ്ങനെയാണ് ചെയ്യേണ്ടത്, അത് ഈ പയ്യനെ പഠിപ്പിച്ചു കൊടുക്കണം. ഈ ഇയാൾ ദിവസം ചെയ്യും വേണം, കാരണം അത് അഗ്നിഹോത്രം എങ്ങനെയാണ് ചെയ്യേണ്ടത് പഠിപ്പിച്ചു കൊടുക്കണം. അയാൾ സ്വയം ചെയ്യും വേണം, ചെയ്യുക ചെയ്യിപ്പിക്കുക. അതുകൊണ്ടാണ് ആചാര്യൻ എന്നുള്ള ഇത് വന്നത്. അപ്പോ അത് ഗുരുകുലത്തിലെ ആചാരങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആചാര്യന്റെ ലക്ഷണം പറയുമ്പോൾ, ഉപാധ്യായന്റെ ലക്ഷണം പറയുമ്പോഴും എല്ലാം വരുന്നത് ഗുരുകുലത്തിൽ ഉള്ള കാര്യങ്ങളാണ്. അത് കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ അവനെ സംബന്ധിച്ച് ആ ആചാരം നിലനിർത്തുക, പരിപാലിക്കുക എന്നുള്ളതാണ്. അത് അപ്പോൾ അവൻ ധർമ്മത്തെക്കുറിച്ച് ബോധമുണ്ട്, അവനത് പരിപാലിക്കുന്നു. പോയി കഴിഞ്ഞാൽ അവനും എന്ത് ചെയ്യുന്നു, വീണ്ടും ഇതുപോലെ കുട്ടികളെ പഠിപ്പിക്കുന്നു. അപ്പോൾ അവനും ആചാര്യനായി, പഠിച്ചു കഴിഞ്ഞാൽ അത് വീണ്ടും പഠിപ്പിക്കുക എന്നുള്ളത്. കാരണം ഇത് പാരമ്പര്യത്തിലൂടെ നിലനിൽക്കുന്നു. അവൻ മറ്റുള്ളവരെ പഠിപ്പിക്കുമ്പോൾ അവനും ഇത് തന്നെ ചെയ്യുന്നു. അങ്ങനെയാണ് ഈ ആചാര്യൻ എന്ന് പറയുന്നത്. അത് ഗുരുകുലങ്ങളിലാണ് ഈ ഉപാധ്യായനും ആചാര്യനും എല്ലാം തുടർന്നിരുന്നത് പഴയകാലത്ത്. അത് എങ്ങനെ കർമ്മ അതിശേഷിയാണ്. അപ്പോൾ അവിടെ സ്വയം ചെയ്യേണ്ട കാര്യങ്ങൾ, പിന്നെ ഗുരുവിന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ഗുരുകുലത്തിൽ താമസിക്കുമ്പോൾ ഡ്യൂട്ടികൾ, മറ്റ് വനത്തിൽ പോയി ഇറങ്ങിക്കൊണ്ടുവരിക, പിന്നെ ബ്രഹ്മചാരിയുടെ ഭക്ഷണം, അവിടെ ഒരുപാട് പേരുണ്ടെങ്കിൽ അവർക്കെല്ലാം ഭക്ഷണം കൊടുക്കാൻ ഈ പറയുന്ന ഗുരുവിന് കഴിഞ്ഞില്ല എന്ന് വരും. അപ്പോൾ ഭിക്ഷ എടുക്കണം, ഭിക്ഷ. അപ്പോൾ ഗൃഹസ്ഥന്മാരന്ന് റെഡിയാണ് വേദ അധ്യയനം ചെയ്യുന്നവർക്ക്. അവർക്ക് വേറെ ആവശ്യങ്ങളൊന്നുമില്ലല്ലോ, ഭക്ഷണം മതിയല്ലോ, ഭക്ഷണം കൊടുക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അതെല്ലാം ചെയ്തിട്ട് പിന്നെ സമയം നിശ്ചയിച്ചിട്ടുള്ള അതാണ് കർമ്മ അതിശേഷേന വേദാധ്യയനം ചെയ്യുക. അങ്ങനെ വേദാധ്യയനം ചെയ്യുമ്പോൾ അതും അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥിയുടെ ബുദ്ധിക്കനുസരിച്ചിട്ടാണ്. അവന് വളരെ പെട്ടെന്ന് തന്നെ അവൻ്റെ ശാഖ ഏതാണോ അത് പഠിക്കുക, അല്ലെങ്കിൽ എല്ലാ വേദവും പഠിക്കുക. ഭാഷകാരനെ പോലെയുള്ളവരെന്ന് വെച്ചാൽ എല്ലാ വേദവും പഠിച്ചു അത് കഴിയുമെങ്കിൽ അത് അഭിസമാവർത്തിയ, അതിനാണ് സമാവർത്തനം എന്ന് പറയുന്നത്. സമാവർത്തനം എന്ന് പറയുമ്പോൾ ഗുരുകുലത്തിലേക്ക് വേണ്ടി പ്രത്യേകം നിശ്ചയിച്ചിരുന്ന ആചാരങ്ങളെല്ലാം അവിടെ അവസാനിക്കും. ആചാര സമാപ്തിയാണ് സമാവർത്തനം. പിന്നെ അത് ചെയ്യേണ്ട കാര്യമില്ല, കാരണം അവൻ പിന്നെ തിരിച്ചു പോകുന്നു ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ്. സമാവർത്തനം വാക്ക് എങ്ങനെയുണ്ടായിരുന്നു? സമാവർത്തനം അതെങ്ങനെയാ ശബ്ദത്തിന്റെ അർത്ഥം? സമാവർത്തനം എന്ന് പറഞ്ഞാൽ ഇവിടെ ആവർത്തിക്കുക എന്ന് നമ്മൾ പറയുന്ന ഇതല്ല, അതൊരു ചടങ്ങിന്റെ പേരാണ്. എണ്ണ തേച്ച് കുളിക്കുക തുടങ്ങിയ ചടങ്ങ്, അങ്ങനെ ഒരു പേര് വന്നു അത്രയേ ഉള്ളൂ. സമീകമായി ആവർത്തിക്കുക അങ്ങനെയൊന്നുമില്ല, എല്ലാം അവിടെ അവസാനിപ്പിക്കുകയാണ്. വിശേഷമായ വ്രതങ്ങളെല്ലാം അതുകൊണ്ട് പേരെങ്കിലും രൂഢമായൊരു വേദത്തെ തന്നെയുള്ള അഭിസമാവർത്തിയ അഭിസമാവർത്തനമെന്ന് പറയും. അപ്പോൾ അതെല്ലാം ചെയ്ത് അവസാനിപ്പിച്ചാൽ പിന്നെ അവൻ്റെ അടുത്ത പണിയെന്ന് പറയുന്നത് ഗൃഹസ്ഥധർമ്മത്തെ സ്വീകരിക്കുകയാണ്. അത് പിന്നെ ഗുരുകുലത്തിൽ താമസിക്കാൻ പറ്റത്തില്ല, വിട്ടുപോകണം. ഞാൻ അവനവനെന്ന് പറയുന്നതുകൊണ്ട് അവൾമാർക്കൊന്നും പ്രയാസം തോന്നരുത്. കാരണം ഇതെല്ലാം ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള കാര്യം, പണ്ട് പെണ്ണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ അവൻ അവൻ അവനെന്ന് പറയുന്നത്. കാരണം നമ്മൾ ദൈവത്തെ പോലും സാധാരണ പറയുമ്പോൾ അവനെന്നേ പറയാറ്. അതുപോലെ ഇവിടെയും അഭിസമാവൃത്യ. പിന്നെ കുടുംബേശിച്ചു ദേശേ സ്വാധ്യായം അധീയാനഹ. പിന്നെ വീട്ടിൽ പോയി ശുചിയായ ദേശത്തിൽ എന്ന് പറയുന്നത് അവിടെ പഠിച്ച പല കാര്യങ്ങളും തുടർന്ന് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ആ തുടർന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ, ശൗചം തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിൽ എന്നും വേണ്ടാണ്, അവിടെ കളഞ്ഞിട്ട് പോകാനുള്ള അതെല്ലാം ചെയ്ത് സ്വാധ്യായം അധീയാനഹ. അവിടെ സ്വാധ്യായം അനുഷ്ഠിക്കുന്നവൻ ഇതിവിടെ പറയുന്നിടത്ത് തന്നെ ചാന്ദോക്യത്തിൽ ത്രയോ ധർമ്മസ്കന്ധാഹ എന്നൊക്കെ പറയുന്നിടത്ത് ഇനി വരുന്ന ഭാഗങ്ങൾ അത് വിശദീകരിക്കും. അപ്പം ഇങ്ങനെയാണെങ്കിൽ ഇതെല്ലാം അവിടുത്തെ പഠനമെല്ലാം കഴിഞ്ഞ് വീട്ടിൽ പോയി നേരെ ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ചാൽ പിന്നെ സന്യാസം ഇവിടെ അത് പറയും. ഒരാൾക്കിനി അവിടെ തന്നെ കഴിയുമ്പോൾ അവന് വിരക്തി വരികയാണെങ്കിൽ ഗുരുകുലത്തിൽ തന്നെ അവന് പിന്നെ അവിടെ ഒന്ന് പോകേണ്ട കാര്യമില്ല, അവിടെ തന്നെ എന്തെങ്കിലും സേവനങ്ങൾ ചെയ്ത് അവിടെ തന്നെ കഴിഞ്ഞുകൂടാം. പണ്ടുകൊണ്ട് അവിടെ തന്നെ മരിക്കുക, ഗുരുകുലത്തിൽ തന്നെ മരിക്കുക, അങ്ങനെയും ആകാം. അത് ധർമ്മസ്കന്ധത്തെക്കുറിച്ച് എന്ന് വെച്ചാൽ പിന്നെ അവൻ്റെ ജീവിതം തപസ്, അവിടെ തന്നെ തപസ് അനുഷ്ഠിച്ച് പിന്നെ അവിടെ നിന്ന് പരിവ്രജനവും ആകാം. ആ തത്വത്തെ ഗ്രഹിക്കാൻ ഉണ്ടെങ്കിൽ അവൻ ഭിക്ഷാടന പരിവ്രാജകനെന്ന് പറയുന്ന എല്ലായിടത്തും ഉപയോഗിക്കും. ആശ്രമസന്യാസിക്ക് ഉപയോഗിക്കും, ജ്ഞാനി ആയ സന്യാസിക്ക് ഉപയോഗിക്കും, ഈ ഗുരുകുലത്തിൽ തന്നെ വീട്ടിൽ പോകാതെ കഴിയുന്നവന് ഉപയോഗിക്കും, എല്ലായിടത്തും പരിപ്രാജകനാണ് ഉപയോഗിക്കും. പക്ഷികാരിൽ നിന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. അതല്ലാത്തവരുടെ കാര്യം പറയുകയാണ്, ഇത്രയും ചെയ്തതിന് ശേഷം വീട്ടിൽ പോയിട്ട് വീണ്ടും അവൻ ഈ പഠിച്ചതെല്ലാം അവിടെ ചെയ്യണം. കർമ്മങ്ങളും ഉപാസനകളും പഠിച്ചിട്ടുണ്ടല്ലോ, അതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ അവൻ ബ്രഹ്മലോകത്തെ പ്രാപിക്കും എന്നാണ് വേദത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതായിരുന്നു വൈദികന്മാരുടെ ശ്രദ്ധ, അവരങ്ങനെയാണ് വിശ്വസിച്ചിരുന്നു, അവരങ്ങനെയൊക്കെ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നു എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. കുറച്ചു പേരെങ്കിലും അങ്ങനെ ആയിരുന്നു. അപ്പൊ ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കുന്ന നീതി ചൈവും ജാതീയ കാ ശ്രുതിഹി, ഈ പറയുന്ന ശ്രുതി സമസ്ത വേദാർത്ഥ വിജ്ഞാനവധ കർമാധികാരം ദർശയതി. സമസ്ത വേദാർത്ഥത്തെ അറിയുന്നവൻ എന്ന് വെച്ചാൽ കർമ്മത്തെയും ഉപാസനയും എല്ലാം അറിയുന്നവൻ. അല്ല, പൂർവക്ഷിയെ സംബന്ധിച്ച് ഭാഷ്യകാരൻ പറയുന്ന തത്വജ്ഞാനം ഇല്ല, അവിടെ ജ്ഞാനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപാസനയുണ്ട്. സമീപത്തിന്റെ തുടക്കത്തിൽ ബ്രഹ്മജ്ഞാനസ്യ എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. ഇതിന്റെ തുടക്കത്തില് വ്യാഖ്യാനത്തില് ആദ്യം തന്നെ പറഞ്ഞു, ഇവിടെ ആദ്യത്തെ സൂത്രം സിദ്ധാന്തം പറയുക, പിന്നെ ഇങ്ങോട്ട് വരുന്നതൊക്കെ പൂർവക്ഷ സമാധാനം. ആ തുടക്കത്തിൽ തന്നെ എല്ലാ സ്ഥലവും പോലെയല്ല, ഇവിടെ സിദ്ധാന്തത്തിൽ നിന്നാണ് തുടക്കം. പൂർവക്ഷി പറയുന്നത് എന്താണോ, കർമ്മവും ഉപാസനയും, കർമ്മത്തി ഉപാസനയാണ് പറയുന്നത്, ജ്ഞാനകർമ്മ സമുച്ചയം അതിനേ പറയാൻ പറ്റും. കർമ്മ ഉപാസനയും ഒരുമിച്ച് അനുഷ്ഠിച്ച് ജീവിക്കുക, ബ്രഹ്മലോകത്തിൽ എത്തിച്ചേരും. എവിടെയൊക്കെ ഇങ്ങനെ വിദ്യ ജ്ഞാനം എന്നെല്ലാം കർമ്മവുമായി ബന്ധിപ്പിച്ച് പറയുന്നു, ഇവിടെ നിന്നുള്ളതല്ല, സർവത്ര ഭാഷ്യകാരന്റെ വ്യാഖ്യാനം അനുസരിച്ച് ഉപാസനയാണ്. അത് നേരത്തെ ഒരു പൂർവക്ഷം പറഞ്ഞിടത്ത് പറഞ്ഞല്ലോ, ഇവിടെ വിദ്യ എന്ന് പറയുന്നത് ഉപാസനയാണ്. ഭാഷകാരൻ പറഞ്ഞു. അപ്പോ ജ്ഞാനവും കർമ്മവും സമുച്ചയിച്ച് ആണ് അനുഷ്ഠിക്കുന്നതെങ്കിൽ ആ അനുഷ്ഠിക്കുന്ന ആളിനതിൻ്റെ ഫലം കിട്ടും. അതാണെന്ത് ബ്രഹ്മലോക പ്രാപ്തി. അത് ബ്രഹ്മലോക പ്രാപ്തിക്ക് ഉതകുന്ന കർമ്മങ്ങളും ഉപാസനയും ചെയ്യും. ഉപാസന എന്ന് പറയുന്നത് ഒരുപാടുണ്ട്, അതിൻ്റെയൊക്കെ ഫലങ്ങളും വേറെ വേറെയാണ്. അതാണ് നേരത്തെ ഭാഷകാരം പറഞ്ഞത്, അത് വിഭജിച്ച് പറയേണ്ട കാര്യമില്ല, ഒരുമിച്ച് എന്ന് പറഞ്ഞു. ആചാര്യമോ ആചാര്യ വേറെ രീതിയിലും ആചാര്യൻ ആകാൻ സാധ്യതയുണ്ട്. ശങ്കരാചാര്യ എന്ന് പറയുമ്പോൾ ഈ രീതിയിലല്ലല്ലോ. അല്ല, ശങ്കരാചാര്യൻ എന്ന് ശങ്കരാചാര്യർ പറഞ്ഞതല്ല, ആണോ നമ്മൾ പറയുന്നത്? ഏത് രീതിയിലും ഏത് അർത്ഥത്തിലാണ് അങ്ങനെ നമ്മള് ഇപ്പോ അത് നമ്മളും പറഞ്ഞതല്ല, ശങ്കര പരമ്പരയിലെ ആൾക്കാർ പറഞ്ഞാണ് അദ്ദേഹം ആചാര്യനാണ് എന്ന് പറഞ്ഞു. അപ്പോ ആ പരമ്പരയിൽ പറയുന്നത് ഇപ്പോൾ ഇവിടെ സ്മൃതികളിലും മനുസ്മൃതിയിലും മറ്റും പറയുന്നതനുസരിച്ച് ഉപാധ്യായൻ ആചാര്യനെന്ന് പറയുന്നത് വേദാധ്യയനം ചെയ്യിപ്പിക്കുന്നവരെയാണ്. അവരെയാണ് അങ്ങനെ പേരിൽ പറയുന്നത്. അപ്പോൾ ആ പേര് പിന്നീട് രൂഢമായി, പിന്നീട് അതിന് കാരണം അത് ആചാര്യൻ മഹോപാധ്യായൻ എന്ന് പറയുന്നത് ഒരു രൂഢമായി. അതുകൊണ്ട് പിൽക്കാലത്ത് ഡിഗ്രിക്കും ആ പേരാണ്. സംസ്കൃതത്തിൽ മഹോപാധ്യായ വാസ എന്ന് പറഞ്ഞു പഴയ ഡിഗ്രിയാണ്. ആചാര്യൻ വാസ എന്ന് പറഞ്ഞാൽ ഡിഗ്രിയാണ്. അത് കാലം കൊണ്ടുവരുന്ന മാറ്റങ്ങൾ. അതുകൊണ്ടിപ്പോൾ നമ്മൾ മതപ്രഭാഷണം നടത്തിയാലും പറയും എന്താണ് ആചാര്യൻ. അതെങ്ങനെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാലം കൊണ്ടുവരുന്ന മാറ്റം. നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് എങ്ങനെയാണ് അതിൻ്റെ ഒറിജിൻ എന്നുള്ള കാര്യമാണ്. പിന്നീട് അതിനൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം ശങ്കരാചാര്യ വേദം പഠിപ്പിച്ചിരുന്നുകൊണ്ടാണോ ആചാര്യനായെന്ന് ചോദിച്ചാൽ അത് പിൽക്കാലത്ത് അങ്ങനെ ആചാര്യൻ എന്നുള്ള സ്ഥാനം കാലം കൊണ്ടുവരുന്ന ആ ശബ്ദം എങ്ങനെയാണോ രൂഢമായത് അപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കുന്നതാണ് ആചാര്യൻ എന്ന് പറയും. ഉപദേശങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നതാണ്. പിൽക്കാലത്ത് രൂഢമായതാണ്. സ്മൃതികളിലെല്ലാം അത് എന്താണ് വ്യുത്പന്നമാണ്. അപ്പോൾ അതിനതായിരുന്നു അർത്ഥം. കാലമാറ്റം കൊണ്ട് വന്ന അർത്ഥങ്ങളൊക്കെ ആചാര്യെ സ്ഥാപയത്യപി ഓരോരോ ആചാരങ്ങളിൽ നിയുക്തനാക്കുന്നവനാണ് എന്ന് പറഞ്ഞാൽ ഭാഷകാരൻ ആരെങ്കിലും ഏതെങ്കിലും ആചാരങ്ങളിൽ നിയുക്തനാക്കുന്നുണ്ടോ? ആചാരങ്ങളെല്ലാം അവസാനിപ്പിക്കാനാണ് പറയുന്നത്. അങ്ങനെ അവിടെ പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും എന്ത് വരുന്നു, അത് ഗുരു എന്നുള്ള തരത്തിൽ, അവിടെ ഗുരു എന്നുള്ള അർത്ഥം, ഗുരു എന്നുള്ള അർത്ഥത്തിൽ രൂഢമായി കഴിഞ്ഞപ്പോൾ ആചാര്യൻ ഗുരു എന്നു. അതുമാണല്ലോ വേദ ഗുരുകുലത്തിൽ വേദത്തെ അധ്യയനം ചെയ്യുന്ന ആചാര്യൻ എന്ന് പറഞ്ഞാൽ ഗുരുവാണ്. അപ്പോൾ ആചാര്യ ശബ്ദത്തിന് പിൽക്കാലത്ത് എന്ത് വന്നു, ഗുരു എന്നുള്ള അർത്ഥം വന്നു. അപ്പോൾ അതിൻ്റെ വ്യുത്പത്തി അർത്ഥമല്ല ഗുരു. ഭാഷകാരനെ സംബന്ധിച്ചിടത്തോളം ആചാര്യൻ എന്ന് പറഞ്ഞാൽ ഗുരു എന്ന് വെച്ചാൽ തത്വത്തെ ഉപദേശിക്കുന്ന ആള്, മോക്ഷമാർഗത്തെ പ്രദാനം ചെയ്യുന്ന ആള്, ഇങ്ങനെയൊക്കെയുള്ള അർത്ഥത്തോളം ഇങ്ങനെ പറയുന്നു. അതിൻ്റെ വ്യുത്പത്തി അർത്ഥമാണ് പറഞ്ഞത്. എങ്ങനെയാണ് അത് സ്മൃതികളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം എന്ന് വെച്ചാൽ നമ്മളിത് ഈ ശബ്ദങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതെങ്ങനെ വന്നു എന്തർത്ഥത്തിലാണെന്നുള്ള മനസ്സിലാക്കി ഉപയോഗിക്കണം എന്നറിയാൻ വേണ്ടി മാത്രം. വെറുതെ പേരൻ്റെ കൂട്ടത്തിൽ ആചാര്യൻ എന്നൊന്നും എഴുതി വച്ചിട്ടൊന്നും കാര്യമൊന്നും ഇല്ല. ഡിഗ്രി ഉണ്ടെങ്കിൽ എഴുതാം, വേദാന്താചാര്യൻ. എൻ്റെ അർത്ഥം ഡിഗ്രി ഉണ്ടെന്നേ ഉള്ളൂ, അധികവും ഞാൻ വേറെ കാര്യമൊന്നും. അങ്ങനെ വെറുതെ പേര് ചേർക്കേണ്ട ഒരു കാര്യമൊന്നും അല്ല എന്നുള്ളതാണ്. സ്വയം വിശേഷിപ്പിക്കുന്നതിനൊന്നും വലിയ കാര്യങ്ങളില്ല. ഇവിടെ പറയുന്ന പൂർവക്ഷി വിദ്യവഞ്ചാതി യുഗാശി സമസ്ത വേദാർത്ഥ വിജ്ഞാനവത, വേദാധ്യയനം പൂർത്തിയായി കഴിഞ്ഞാൽ എന്തായി? സമസ്ത വേദാർത്ഥവന്റെ കയ്യിലായി. കർമാധികാരം ദർശിക്കുന്നു. കർമാധികാരം എന്ന് പറഞ്ഞാൽ പ്രത്യേകം മനസ്സിലാകും. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ആ, ഗൃഹസ്ഥധർമ്മമാണ്, അതാണ്. അതിൻ്റെ ഇടയ്ക്ക് വെച്ച് ചിലർക്ക് സ്കിപ്പ് ചെയ്ത് പോകാം, അതുകൊണ്ട് കാര്യമില്ല. കർമാധികാരം എന്ന് പറഞ്ഞാൽ ബ്രഹ്മചാരി കർമ്മമല്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷെ അതൊന്നും കർമാധികാരം. കർമാധികാരം എന്ന് പറയുന്നത് ഗാർഹസ്ഥ്യ സ്വീകരിക്കുക എന്നുള്ളതാണ്. പുരുഷനാണത്, ഇതാണ് കർമാധികാരം. ഈ പുരുഷന്റെ വാലി തൂങ്ങി ചില കർമാധികാരമൊക്കെ സ്ത്രീകൾക്ക് വരും, അതൊന്നും മുഖ്യമായ കർമാധികാരമാണ്. ഉണ്ടെന്നും അധികാരം ശ്രദ്ധിക്കുന്നുണ്ട്. ചെറിയൊരു പങ്ക് പറ്റാമെന്നുള്ളതേ ഉള്ളൂ. ഇതാണ് വേദത്തിന്റെ നിലപാട്. കർമാധികാരം വൈദികന്മാരുടെ നിലപാട് ദർശയിതി. തസ്മാതപി ഇന്ന വിജ്ഞാനസ്യ സ്വാതന്ത്ര്യ ഫലത. അതുകൊണ്ട് ഇവിടെ പുരോഷി പറയാൻ എന്താ ആഗ്രഹിക്കുന്നു? ഇതിങ്ങനെ പഠിച്ചു പോയ അവസാനം ഇത് കർമ്മത്തിൽ എത്തിക്കുന്നുകൊണ്ട് വിജ്ഞാനം സ്വതന്ത്രമായി നിൽക്കുന്നില്ല, അത് ഫലഹേതുവല്ല, മുക്തി ഫലത്തിന് ഹേതുവല്ല. ഇവിടെ വിജ്ഞാനം എന്ന് പറയുന്നത്, ഇവിടെ പൂർവക്ഷി പറയുന്ന മുക്തി എന്ന് പറയുന്നത് ബ്രഹ്മലോകപ്രാപ്തി, അതിന് ജ്ഞാനകർമ്മ സമുച്ചയമാണ്. അത് ഈശാവാസ്യ ഉപനിഷത്ത് തുടങ്ങുന്ന ഭാഗത്ത് തന്നെ ഭാഷകാരൻ പറഞ്ഞു. വിദ്യാഞ്ച വിദ്യാഞ്ച എന്ന് പറയുന്നുണ്ട്. അവിദ്യയാമൃത്യം തീർത്തുക, സംബോധിഞ്ച വിനാശം, ഇവിടെയൊക്കെ അത് ഭാഷകാരൻ വിശദമായി പറഞ്ഞു. ജ്ഞാനകർമ്മ സമുച്ചയത്തിന്റെ ഫലമെന്ന് പറയുന്നത് മുക്തിയല്ല, ബ്രഹ്മലോകപ്രാപ്തിയാണ്. ഭാഷത്തിൽ ആദ്യം എന്താ ഈ വിഷയം തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. നന്നു അത്ര അധീത്യ അധ്യയന മാത്രം വേദസ്യ ശ്രൂയതേനാർത്ഥ വിജ്ഞാനം. അതായത് വേദം അധീത്യ എന്ന് പറയുന്ന അധ്യയനം, ഈ അധ്യയനം എന്ന് പറഞ്ഞാൽ സാധാരണ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഗുരു ഉച്ചാരണ അനു ഉച്ചാരണം. ഗുരു ഉച്ചരിക്കുന്നത് കേട്ട് ഉച്ചരിച്ചു കഴിഞ്ഞാൽ അധ്യയനമായി. അത് സ്വശാഖ അധ്യയനം ചെയ്യുമ്പോൾ സ്വ അധ്യായമായി. ഈ സ്വാധ്യായം എന്ന് പറയുന്നത് പിൽക്കാലത്ത് പിന്നെ ഏത് വേദ അധ്യയനമല്ല, മന്ത്രങ്ങൾ ജപിക്കുമോ, അത് ജപിച്ചു കഴിഞ്ഞാൽ അത് സ്വാധ്യായമായി. ഏത് മന്ത്രം ജപിച്ചാലും അതിന് സ്വാധ്യായം. ലളിതാ സഹസ്രനാമം ജപിക്കുന്നത് സ്വാധ്യായമാണ്, പിൽക്കാലത്ത് വന്ന അർത്ഥം. ഇപ്പൊ വേദാധ്യയനത്തെ സംബന്ധിച്ച് അധ്യയനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരു ചൊല്ലുന്നത് കേട്ട് ചൊല്ലുക എന്നുള്ളതാണ്, നാക്കിൽ ഉറപ്പിക്കുക, യാന്ത്രികമായി അതിന് ഉറപ്പിക്കുകയാണ്. നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് ചൊല്ലിക്കഴിഞ്ഞാൽ അത് ബുദ്ധിയിൽ ഉറയ്ക്കണമെന്നില്ല, നാക്കിൽ ഉറച്ചാൽ മതി, നാക്ക് വഴങ്ങിയങ്ങ് പൊക്കോളും. ലളിതാ സഹസ്രവും മറ്റും അങ്ങനെയാണ് ചൊല്ലി ചൊല്ലി ചൊല്ലി നാക്കിൽ ഉറക്കും. അതങ്ങനെ യാന്ത്രികമായി അത് പോയിക്കൊണ്ടേയിരിക്കും. ഇടയ്ക്ക് തെറ്റാതിരുന്ന് കഴിഞ്ഞാൽ, തെറ്റിക്കഴിഞ്ഞാൽ പോയി, തിരിച്ച് ട്രാക്കിൽ വരാൻ വേണ്ടി ചിലപ്പം ബുദ്ധിമുട്ടും. കാരണം നാക്കിൽ ഉറപ്പിച്ചിരിക്കുകയാണ്, ബുദ്ധി ശൂന്യമാണ്. അതാണ് വേദത്തിൽ അത് മതിയോ എന്നാണ് ഇവിടുത്തെ ചോദ്യം. നാക്കിൽ അതിങ്ങനെ ഉറപ്പിച്ചാൽ മതിയോ? ശബ്ദത്തിൽ ടൈപ്പർ കാട്ടർ പോലെ ഇങ്ങനെ മതിയോ എന്നാണ്. ഇത് പൂർവമീമാംസയിലെ ചർച്ചയാണ്. അവിടെ പൂർവക്ഷി പറയും ഇത് നാക്കിൽ ഉറപ്പിച്ചാൽ മതി എന്ന് പറയും, ഇങ്ങനെ ചൊല്ലി മതി. വേദം എന്താ അങ്ങനെ ചൊല്ലിയിട്ട് എന്താ പറയുന്നത്? അദൃഷ്ടം പുണ്യം കിട്ടും. അത് പല കാര്യങ്ങളും അങ്ങനെയുണ്ട്. ഇപ്പോൾ ഗുരുകുലത്തിൽ താമസിക്കുന്ന ആൾ എന്താണ് വിദ്യാർത്ഥി ഛാത്രൻ എന്നാണ്, അയാൾ ബ്രഹ്മചര്യം അനുഷ്ഠിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ബ്രഹ്മചര്യം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ എന്താ അയാൾക്ക് ഗുണം? ബ്രഹ്മചര്യം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ഗുരുകുലത്തിൽ താമസിക്കുന്നു. ബ്രഹ്മചര്യം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് ബ്രഹ്മലോകത്തിൽ പോകാൻ പറ്റുമോ? പറ്റത്തില്ല. അതുകൊണ്ട് മാത്രം ബ്രഹ്മലോകത്തിൽ പോകാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? അതിന് വേറെ പ്രയോജനമുണ്ട്. അവിടെ ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്നതിന് എന്താ പ്രയോജനം? അത് വേദ അധ്യയനത്തിന് വേണ്ടി ചെയ്യുന്ന വ്രതത്തിന്റെ ഭാഗമാണ്. അതുപോലെ പല കാര്യങ്ങളും ചെയ്യണം. അപ്പോൾ അതിൻ്റെയൊക്കെ പ്രയോജനം എന്ന് പറയുന്നത് ഫലം വേദാധ്യയനം തന്നെ, വേദജ്ഞാനം. അതുകൊണ്ട് നേരിട്ട് ഡയറക്റ്റ് ബ്രഹ്മലോകത്തിലേക്കുള്ള പ്രൊമോഷനൊന്നും കിട്ടത്തില്ല. ഇതൊക്കെ പൂർവമീമാംസി ചർച്ച ചെയ്യുന്ന കാര്യങ്ങളാണ്. കിട്ടണമെന്നൊരു കൂട്ടർ പാടില്ല എന്ന് ജൈമി. പിന്നെ എങ്ങനെ പോകാം? ശരി, അങ്ങനെയാണെങ്കിൽ പിന്നെ അവിടെ താമസിച്ച് ഉപാസനകളിലൂടെ ചെയ്യണം. ബ്രഹ്മലോകത്ത് പോകണമെങ്കിൽ ഗുരുകുലത്തിൽ തന്നെ താമസിച്ചിട്ട് ബ്രഹ്മലോകത്ത് പോകണമെന്ന് വാശിയാണെങ്കിൽ അവിടെ തപം, തപസ്, ദ്വിതീയ സ്കന്ധം, കൃഷ്ണൻ, ചന്ദ്രായണം തുടങ്ങിയ കടുത്ത പരിപാടികളെല്ലാം ചെയ്യണം, ഉപാസനയും ചെയ്യണം. ഉറപ്പാണ് ബ്രഹ്മലോകം, ഗ്യാരണ്ടിയിൽ. അല്ല, വെറുതെ അവിടെ ബ്രഹ്മചാരിയായി താമസിച്ചെന്ന് വിചാരിച്ചൊന്നും പോകാൻ പറ്റത്തില്ല. അതുപോലെ ഈ വേദാധ്യയനം ഇങ്ങനെ വെറുതെ നമ്മൾ കേൾക്കാറുള്ള ആളാണ്. ഇതുകൊണ്ട് എന്താ പ്രയോജനം? പുണ്യം പറയുന്നു, പുണ്യത്തിന് വേണ്ടി. അതിനുവേണ്ടിയല്ല വേദാധ്യയനം ചെയ്യേണ്ടത്. പുണ്യം കിട്ടാൻ വേണ്ടി വേദാധ്യയനം ചെയ്തിട്ട് ഒരു കാര്യമില്ല. വേദാധ്യയനം എന്തിനാ ചെയ്യുന്നത്? വേദാധ്യയനം എന്ന് പറഞ്ഞാൽ അർത്ഥബോധത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇതൊക്കെ ഞാൻ പറയുന്നതല്ല, പൂർവമീമാംസയിലെ സിദ്ധാന്തങ്ങളാണ്. ജൈമിനി സമർത്ഥിച്ചിരിക്കുന്നു വേദാധ്യയനം അർത്ഥബോധത്തിന് വേണ്ടിയിട്ടാണ്, പുണ്യത്തിന് വേണ്ടിയിട്ടല്ല. ഇനി വേദാധ്യയനം ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലും പുണ്യം ഉണ്ടാവും? അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. ഏതിന് സംസ്കാരം ഉണ്ടാവും അത്രയേ ഉള്ളൂ. വേദാധ്യയനം അർത്ഥ അവബോധ പര്യന്തം എന്നാണ് പൂർവമീമാംസയിലെ സിദ്ധാന്തം. ഞാൻ അവിടെ നിർത്തിക്കളയരുത്. വേദം ഞാൻ വേദം പഠിച്ചു, രുദ്രം പഠിച്ചു, ചമകം പഠിച്ചു എന്നൊക്കെ പറഞ്ഞ് അഭിമാനിച്ചിട്ട് കാര്യമൊന്നുമില്ല. അർത്ഥ അവബോധ പര്യന്തം, അർത്ഥം കൂടെ മനസ്സിലാക്കും. അതേ പാടുള്ളൂ, അതാണ് വിധി എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ പിന്നെ ടേപ്പ് ചെയ്യുന്നത് പോലെയുള്ളു. അപ്പൊ ഇത് പൂർവമീമാംസി ചർച്ച ചെയ്യുകയും തീരുമാനിക്കുകയും ചെയ്യും. അർത്ഥം എന്തിന്? അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവന് പിന്നീട് ഗൃഹസ്ഥാശ്രമം പ്രവേശിച്ചിട്ട് കർമ്മം ചെയ്യാൻ പറ്റും. കർമ്മം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വേദത്തിൻ്റെയൊക്കെ അർത്ഥം അറിയണം. അത് മാത്രം അറിഞ്ഞപ്പോൾ പിന്നെ അംഗങ്ങളെല്ലാം അറിയണം. വേദാർത്ഥത്തെ നിർണ്ണയിക്കുന്നതിന് കൂടാതെ മറ്റ് കൽപ്പശാസ്ത്രങ്ങളെല്ലാം അറിഞ്ഞിരിക്കണം. അപ്പോൾ അതൊരു വലിയ പണിയാണ്, ചെറിയ കാര്യങ്ങൾ. അതുകൊണ്ട് വേദാധ്യയനം അർത്ഥ അവബോധ പര്യന്തം എന്ന് പറയുന്ന നിർബന്ധമായിരുന്നു മീമാംസകർക്ക്. ജൈമിനിയുടെ സിദ്ധാന്തം അതാണ്. അതാണ് വൈദികന്മാരുടെ സിദ്ധാന്തം എന്ന് പറയും. അതുകൊണ്ട് ഇവിടെ അതീത്യ എന്ന് പറഞ്ഞാൽ പുണ്യത്തിന് വേണ്ടി വേദം പഠിക്കുക എന്നാണോ? അല്ല എന്നാണ് ഭാഷകാരൻ പറയുന്നത്. സിദ്ധാന്തം അതാണ്. നന്നത്ര അധീത്യ ഇതി അധ്യയനം മാത്രം വേദസ്യ ശ്രൂയത്. ഇവിടെ അധ്യയനം എന്നേ പറയുന്നുള്ളൂ എന്ന അർത്ഥവിജ്ഞാനം. അർത്ഥവിജ്ഞാനത്തെക്കുറിച്ച് പറയുന്നില്ല. നീഷദോഷം ഇവിടെ പറയാത്ത ദോഷമല്ല എന്ന് വെച്ചാൽ അർത്ഥവിജ്ഞാനം ഇല്ലാത്ത ദോഷമില്ലെന്നല്ല, അങ്ങനെ വ്യാഖ്യാനിച്ചു കഴിഞ്ഞത്. ഇവിടെ പറയാത്തതിന് ദോഷമൊന്നുമില്ല. എന്തുകൊണ്ട്? ദുഷ്ടാർത്ഥത്വാ വേദാധ്യയനം അർത്ഥ അവബോധ പര്യന്തം ഇതി സ്ഥിതം. ദുഷ്ടമായ പ്രയോജനത്തോടു കൂടിയതാണ് വേദാധ്യയനം. പ്രത്യക്ഷമായ പ്രയോജനമുള്ളതാണ്, അല്ല വെറുതെ അല്ല വേദാധ്യയനം എന്നാണ്. നമ്മൾ സയൻസും കണക്കുമൊക്കെ പഠിക്കുന്നതുപോലെ തന്നെ അത് പഠിക്കുന്നതിന് ഒരു പ്രയോജനമുണ്ട്. എവിടെയെങ്കിലും അത് പ്രയോഗിക്കാവുന്നു, അല്ലെങ്കിൽ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ ശമ്പളമെങ്കിലും കിട്ടും. അതുപോലെ തന്നെയായിരുന്നു അന്നത്തെ കാലത്ത് വേദാധ്യയനം. അർത്ഥം മനസ്സിലാക്കണം, ദുഷ്ടാർത്ഥമാണ് വേദാധ്യയനം. അതുകൊണ്ടത് ഏതുവരെ വേണം? അർത്ഥ അവബോധ പര്യന്തം, അർത്ഥബോധം ഉണ്ടാകുന്നതുവരെ. അല്ലാതെ ഇങ്ങനെ കേട്ട് ചൊല്ലി അത് അവസാനിപ്പിക്കേണ്ട ഒരു കാര്യമല്ല ഇത്. വളരെ പ്രത്യേകം മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. അല്ലാതെ വേദം എന്തെങ്കിലും അവിടുന്ന് ഇവിടുന്ന് വെച്ചാലും വേദം പഠിച്ചിട്ട് വേദാധ്യയനം കഴിഞ്ഞു എന്നഭിമാനിക്കുന്നത് വേദാധ്യയനമല്ല. ഇത് പൂർവമീമാംസകരുടെ സിദ്ധാന്തമാണ്, ജൈമിനിയുടെ സിദ്ധാന്തമാണ്, ഭാഷ്യകാരനിവിടെ അംഗീകരിക്കുന്നു. എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഗുരുകുലത്തിൽ താമസം എന്ന് പറയുന്നത് അർത്ഥാവബോധ പര്യന്തം വേദാധ്യയനത്തിന് വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞു പോയി സ്വന്തം വീട്ടിൽ പോയിട്ട് കർമ്മം ചെയ്യണം, പിന്നെയാണ് ബ്രഹ്മലോകം. അപ്പോൾ കർമ്മവും ജ്ഞാനവും ഒരുമിച്ചേ പോകത്തുള്ളൂ, കേവല ജ്ഞാനം പോകത്തില്ലാന്ന് പൂർവോക്ഷം സിദ്ധാന്തം അടുത്ത് പറയും. Thank you.